സംഗീതനാദാമി. ഒരു പരമ്പര ഭാഷയും അധ്യായം ഒന്ന് പാദം ഒന്ന് അധികം 9 സൂത്രം 38. തദ്ഭാവ നിർധാരണേ ച പ്രവൃത്തേ ഇതശ്ചന ശൂദ്രസ്യ അധികാരഃ. ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും ശൂദ്രന് അധികാരമില്ല. യസത്യവചനേന ശൂദ്രത്വഭാവേ നിർധാരിതേ ജാപാനം ഗൗതമ ഉപനേതും അനുശാസിതം ച പ്രവൃത്തേ ഏതത് അബ്രാഹ്മണോ വിവക്തും അർഹതി സമിത സൗമ്യ ആഹര ഉപത്വാനേഷി ന സത്യദഗാഹ ഇതി ശ്രുതിലിംഗാ. ചങ്കുദോക്യത്തിലെ ആ സന്ദർഭത്തെ തന്നെ എടുത്തു പറയുകയാണ്. സത്യവചനേന ശൂദ്രത്വഭാവേ നിർധാരിതേ. സത്യവചനം കൊണ്ട് ശൂദ്രനല്ല എന്ന് നിർധാരണം ചെയ്തിട്ട് നിശ്ചയിച്ചിട്ട് സത്യകാമന്റെ സത്യവചനം എന്താണ്? അമ്മ എന്താണോ പറഞ്ഞു കൊടുത്തത് അതുപോലെ പറഞ്ഞു ആണ് സത്യവചനം. അല്ലാതെ അവിടെ പോയിട്ട് നിന്റെ ഗോത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്രിമമായി ഗോത്രമൊന്നും ഉണ്ടാക്കി പറഞ്ഞില്ല. അമ്മ എന്താ പറഞ്ഞത്? നാഹം വേദ, എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മ ജാപാല ആണ്, ഞാൻ സത്യകാമനാണ്, ഗോത്രം അറിയില്ല എന്നാണ് പറഞ്ഞത്. സത്യവചനേന ശൂദ്രത്വ അഭാവിയെ നിർദ്ധാരത്തെ ജാപാലം ഗൗതമ. ജാപാലനെ എന്ത് ചെയ്തു? ഗൗതമൻ ഉപനയതും അനുശാസിതും ച പ്രവൃതേ. ഉപനയിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും തയ്യാറായി. ആ ശ്രുതി ഭാഗത്ത് പറയുന്നു, ന ഏതത് ഇക്കാര്യം എന്നുവെച്ചാൽ സത്യം പറയുക എന്ന് പറയുന്ന അബ്രാഹ്മണോ വിവക്തം അർഹതി. നീ പറഞ്ഞ കാര്യങ്ങൾ അബ്രാഹ്മണൻ വിശേഷിച്ച് പറയത്തില്ല. അപ്പൊ അതിൽ നിന്ന് അവിടെ എന്താണ് ഗവർണമെന്റ് മനസ്സിലാക്കിയത്? അവൻ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, അതുകൊണ്ട് അവൻ ബ്രാഹ്മണനാണ്. അപ്പോൾ ഇവിടെ സത്യം പറയുന്നവനാണ് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു സമിത സ്വാമി ആഹാര, നീ സമിത്ത് കൊണ്ടുവരിക, ഉപത്വാന്വേഷിയെ നിന്നെ ഉപനയനം ചെയ്യാം. ന സത്യ അഗാഹ, നീ സത്യത്തിൽ നിന്നും വ്യതിചരിച്ചില്ല. ഇത് ശ്രുതിലിംഗ. അപ്പോൾ ഇവിടെ ബ്രാഹ്മണനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളം സത്യവാക്ക് എന്നാണ് ശ്രുതി പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചു? വ്യാഖ്യാനിച്ചെടുത്ത് പറഞ്ഞു സത്യം പറയുന്നതുകൊണ്ട് അവിടുത്തെ വ്യാഖ്യാനത്തിന് താല്പര്യമാണ്. ഈ പറയുന്ന സത്യകാമൻ ബ്രാഹ്മണനെന്നല്ല, ഇവൻ സത്യം പറയുന്നതുകൊണ്ട് ഇവൻ ഒരു ബ്രാഹ്മണന്റെ മകനാണെന്നാണ്. സത്യം പറയുന്നുണ്ട് അവൻ സ്വയം ബ്രാഹ്മണനാകുന്നു. എങ്ങനെ? ബ്രാഹ്മണന്റെ മകനാകുന്നു. ഒരു ബ്രാഹ്മണന്റെ മകന് മാത്രമേ സത്യം. എന്നുവെച്ചാൽ അവിടെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതിയല്ല സ്വീകരിച്ച്, ജന്മം കൊണ്ടുള്ള ജാതിയെ സ്വീകരിച്ചു. പിന്നെ അവിടെ കൃത്രിമത്വം നടത്തിയ എന്താണ്? അവിടെ മാതാവ് എന്താ പറഞ്ഞത്? നാഹം വേദ, എനിക്കറിയില്ല. ബഹുഹം, വളരെ സ്ഥലങ്ങളിൽ പരിചാരികയായിരുന്നു, യൗവനത്തിൽ നിന്നെ ലഭിച്ചു, നിന്റെ ഗോത്രം എനിക്കറിയില്ല. അവിടെ ഭാഷ്യത്തിൽ എന്തു ചെയ്തു പറഞ്ഞു? ഞാനത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓർക്കുന്നില്ല എന്ന് മാറ്റി വ്യാഖ്യാനിച്ചു. അത് രണ്ട് കാര്യമാണ്. അറിഞ്ഞിട്ടൊരു കാര്യം മറന്നാലേ നമുക്ക് ഓർക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ മാതാവ് പറഞ്ഞങ്ങനെയല്ല, എനിക്കറിയില്ല ആ കാര്യം, ആരാണ് നിന്റെ പിതാവ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് കാരണം എന്താ? ഞാൻ ഒരുപാട് പേരെ പരിചരിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, അത് ഒരു പരിചാരണിയായ സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരിചാരണിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ശൂദ്ര സ്ത്രീയാണ്. അപ്പോൾ ശൂദ്ര സ്ത്രീയുടെ മകനാണ് പിതാവ് എന്ന് പറയുന്നത് വ്യക്തതയില്ല. അതുകൊണ്ട് പറഞ്ഞു, ഗോത്രം എനിക്കറിയില്ല. ഭാഷകാരൻ അതിനെ തിരുത്തിയിട്ട് ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ദുർവ്യാഖ്യാനമാണ്. പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യം പറഞ്ഞു, അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്. പക്ഷെ അവിടെ വ്യാഖ്യാനത്തിൽ സമർത്ഥിച്ചത് നേരിട്ട് പറഞ്ഞത് നീ സത്യം പറഞ്ഞു, അതുകൊണ്ട് നീ ഒരു ബ്രാഹ്മണന്റെ മകനാണ് എന്നുകൊണ്ട്. അതും ശ്രുതിക്ക് വിരുദ്ധമാണ് ആയ വ്യാഖ്യാനമാണ്. അതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അടുത്ത ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധ സ്മൃതിസ്ഥ. ഇവിടെ ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധാത് സ്മൃതിസ്ഥ, ഇത് രണ്ട് സൂത്രമായിട്ടാണ് പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുപോലെ പല സൂത്രങ്ങളും ഭാഷ്യകാരൻ ഒന്നാക്കിയ സൂത്രത്തെ മറ്റു പലരും രണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിമ്പാർക്കൻ, രാമാനുജൻ ഇവരെല്ലാം രണ്ടാക്കിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതശ്ചന ശൂദ്രസ്യ അധികാര, ഇനി പറയാൻ പോകുന്ന ഹേതു കൊണ്ടും മുൻ സൂത്രത്തിന്റെ അർത്ഥം തദ്ഭാവ നിർദ്ധാരണേ എന്നാണ്. എന്താണ്? അവൻ ശൂദ്രനല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പ്രവൃത്തേഹി ഉപനയനത്തിനും പിന്നെ ഉപദേശിക്കുന്നതിനും ഗൗതമൻ തയ്യാറായതെന്നാണ് ആ സൂത്രത്തിന്റെ അർത്ഥം. അഭാവ നിർദ്ധാരണം എന്ന് പറയുന്നു. അവൻ ശൂദ്രനല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമല്ല, മറിച്ച് അവൻ ബ്രാഹ്മണനാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ്. അത് സൂത്രത്തിൽ നിഷേധാത്മകമായി പറഞ്ഞ് ശൂദ്രന് വിദ്യയെ നിഷേധിക്കാൻ വേണ്ടി. ഗൗതമൻ അതല്ല ചെയ്തത്, ഇവൻ ബ്രാഹ്മണനാണെന്ന് ഉറപ്പിച്ചു, ഇങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ട്. അപ്പൊ അവിടെ ഗുണത്തെയാണ് ബ്രാഹ്മണ്യമായിട്ടെടുത്തത്, ജന്മത്തെ അല്ല. അടുത്ത ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധ സ്മൃതി ഇതശ്ചന ശൂദ്രസ്യ അധികാര യഥസ്യ സ്മൃതേഹേ ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി. അസ്യ ശൂദ്രന് സ്മൃതി ദ്വാരാ, സ്മൃതിയിൽ ശ്രവണം നിഷേധിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ അധ്യയനം ശ്രവണത്തെ തുടർന്ന് ചെയ്യുന്നതാണ് അധ്യയനം, അത് നിഷേധിച്ചിരിക്കുന്നു. അർത്ഥം അർത്ഥജ്ഞാനം, അർത്ഥജ്ഞാനവും അർത്ഥത്തിന്റെ അനുഷ്ഠാനവും ഇതെല്ലാം നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. അതെവിടെ നിഷേധിച്ചു? സ്മൃതേഹി. അപ്പൊ ഇവിടെയും ശൂദ്രന് വേദത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. അതായത് ശ്രുതിക്ക് വിരുദ്ധമായി എന്തെങ്കിലും സ്മൃതി കണ്ടുകഴിഞ്ഞാൽ അതിനെ പൂർവപക്ഷമാക്കിക്കൊണ്ട് ശ്രുതിയിൽ ആശയത്തെ സമർത്ഥിക്കുക ചെയ്യേണ്ടതാണ് മര്യാദ, പൂർവമീമാംസയിലും ഉത്തരമീമാംസയിലും. ഇവിടെ ശ്രുതിയിലില്ലാത്ത ഒരു കാര്യം സ്മൃതിയിൽ കണ്ടപ്പോൾ സ്മൃതിയെ ഇവിടെ സിദ്ധാന്തമാക്കി. ഇത് തെറ്റായ കാര്യമാണ്. കൃത്രിമമാണ് ഭാഷ്യത്തിൽ, ഇവിടെയും കൃത്രിമത്വം ചെയ്തിരിക്കുകയാണ്. യഥാസ്യ സ്മൃതേ ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി. വേദശ്രവണ പ്രതിഷേധോ വേദ അധ്യയന പ്രതിഷേധ തദർത്ഥജ്ഞാന അനുഷ്ഠാനയസ് പ്രതിഷേധ ശൂദ്രസ്യ സ്മര്യത. സ്മൃതിയിലുണ്ടെന്നാണ് പറയുന്നത്. ശ്രുതിയിലുണ്ടെന്നല്ല. എന്തൊക്കെ? വേദശ്രവണ പ്രതിഷേധം, വേദം കേൾക്കാൻ പാടില്ല. വേദ അധ്യയന പ്രതിഷേധം, അത് അധ്യയനം ചെയ്യാൻ പാടില്ല. തദർത്ഥജ്ഞാനം, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ല. അനുഷ്ഠാനം, അതിന്റെ അനുഷ്ഠാനം ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പ്രതിഷേധ ശൂദ്രസ്യ ശൂദ്രനെല്ലാം നിഷേധിച്ചിട്ടുണ്ട് അവിടെ സ്മൃതിയിൽ. എങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു. ശ്രവണ പ്രതിഷേധ താവത് അഥ അസ്യ വേദം ഉപശൃണുത ത്രപുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം. ഇത് ഏതാണ്? ഗൗതമ സ്മൃതിയിലാണ്. ഇന്നും ഈ സ്മൃതി കിട്ടും, വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ശ്രവണത്തെ പ്രതിഷേധിച്ചിരിക്കുന്നു ശൂദ്രൻ. ശ്രവണ പ്രതിഷേധ സ്ഥാപിത എന്താണ്? അത് അസ്യ ഈ ശൂദ്രൻ വേദം ഉപശൃണുത, അവൻ വേദത്തെ കേൾക്കുകയാണെങ്കിൽ. ഉപശൃണുത എന്ന് വെച്ചാൽ അബദ്ധത്തിൽ കേട്ടുപോയാൽ. കാരണം ഈ കേൾക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തകരാറുണ്ട്. ഇപ്പൊ നമുക്കൊരു അങ്ങോട്ട് നോക്കരുത്, അത് കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ മുഖം അവിടെ നിന്ന് തിരിച്ചു കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ കണ്ണടച്ചാൽ മതി, കാണാതിരിക്കാം. ഈ സൃഷ്ടിയിൽ ചെവിയെ ഓപ്പണാക്കിയാ വെച്ചിരിക്കുന്നു. അപ്പൊ ആ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് നിങ്ങളോട് പറയുന്നത് കേൾക്കരുതെന്ന് പറഞ്ഞാൽ പറ്റും ആർക്കും? കേട്ടേ പറ്റും. ഇപ്പൊ ശബ്ദത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെവിയിൽ ആ ശബ്ദം വന്ന് വീണു കഴിഞ്ഞാൽ കേട്ടേ പറ്റും. അവൻ പറയുന്നു അങ്ങനെ കേട്ടാൽ, അതാണ് ഉപശൃണുത എന്ന് പറയുന്നു. വേറൊരാള് ഉച്ചരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ അത് തടയാൻ മാർഗമൊന്നുമില്ല. കാരണം ചെവിക്ക് അകത്ത് കോർക്കും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും, സാധാരണ സംഭവിക്കത്തില്ല. അപ്പോ ഒരു ശൂദ്രൻ വേദപാഠശാലയുടെ അടുത്തുകൂടെ എങ്ങാനും പോകുമ്പോൾ അവന്റെ ചെവിയിൽ ഈ വേദശബ്ദം പതിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ഉടൻ ചെയ്യേണ്ട കാര്യം? അതിന് ചികിത്സയുണ്ട്, ശരിയായ മരുന്ന് അവന് കൊടുക്കണം. എന്താണ് ത്രപു ജതുഭ്യാം? ഈയവും അരക്കും കൂടെ ചേർത്ത് ഉരുക്കണം. ഉരുക്കി ശ്രോത്ര പ്രതിപൂർണം, രണ്ട് ചെവിയിലും അടയ്ക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ചെവി ഡാമേജ് ആയിപ്പോവും, ചിലപ്പോൾ തലയും പോവും. ഇത് ഈ ഒരുക്കി ചെവിക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ എത്ര ലഘുവായി പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു സ്മൃതി പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സ്മൃതി എന്ന് പറയുന്നത് അന്നത്തെ ഭരണഘടനയാണ്. ഈ സ്മൃതി നോക്കിയാണ് അന്ന് ക്ഷത്രിയന്മാരായ രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നത്. ഇത്തരം സ്മൃതികൾ അന്ന് അവർക്ക് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്, ചെയ്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ശൂദ്രന്റെ അബദ്ധത്തിൽ ചെവിയിൽ ഇത് വീണ് കഴിഞ്ഞാൽ ഈ ഒരുക്കി ഒഴിച്ചത് തന്നെ. അത് ചൂടോടെ ഒഴിക്കോ തണുപ്പ് ഒഴിക്കോ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. തണുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചൂടാക്കേണ്ടി വരും. ഈയം തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായി പോകില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചൂടോടെ തന്നെ ഒഴിക്കേണ്ടി വരും. ചെറിയ ചൂടോടെയാണോ അല്ല തിളച്ചാണോ ഇതൊന്നും ഇവിടെ വ്യക്തമല്ല. എന്തായാലും ഒരിക്കൽ സാധനം ചെവിയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അപ്പോ അത് എന്താണ്, അത് പറയുന്നു അങ്ങനെയല്ല. ഒരു ശൂദ്രൻ മനഃപൂർവ്വം, അതായത് നിന്നെ വേദം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാലും ബലമായിട്ട് പഠിക്കാനായി പോയി കഴിഞ്ഞാൽ അന്നത്തെ നിയമം അനുസരിച്ച് അവനൊരു ശിക്ഷ കൊടുക്കുകയാണ്, അവനെ പേടിപ്പിക്കാനാണ് എന്നൊന്നും വ്യാഖ്യാനിക്കരുത്. കാരണം ഇവിടെ വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്താണ് അസ്യ ശൂദ്രസ്യ ദിജൈഹി പഠ്യമാനം വേദം, ദിജന്മാരിൽ ചൊല്ലുന്ന വേദം പ്രമാദാശൃണുതഃ എന്നാണ്. അബദ്ധത്തിൽ കേട്ടുപോയാൽ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അല്ലാതെ ശൂദ്രനെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല, അന്നിത് നടപ്പിലാക്കിയാണ്. എത്രയോ ശൂദ്രന്മാരുടെ ചെവി ഡാമേജായ സംഗതിയായത് അത് കൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു. ഇനി വേറെ നിങ്ങൾ ധരിച്ചു കളയരുത്, പേടിപ്പിക്കാൻ പറഞ്ഞാണ്. അബദ്ധത്തിൽ കേട്ടു കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ഈ ഒരിക്കൽ വീഴ്ച പറ്റും. ശ്രോത പ്രതിപൂർണ്ണം, ഇത് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഈ ശൂദ്രന്റെ പണി എന്താണ്? പാദസേവയാണ്. അപ്പൊ പാദസേവ എന്ന് പറയുമ്പോൾ ഇവൻ ഒന്നുകിൽ ഒരുപക്ഷേ ശൂദ്രന് വീട്ടിന്റെ അകത്ത് കയറി പണിയാൻ പറ്റത്തില്ല. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിന്റെ അകത്ത് കയറിയാലേ പറ്റും. ഇനി പുറം പണിയാണെങ്കിലും ശരി, അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കാം, പക്ഷെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വീട്ടിന്റെ അകത്തിരുന്ന് വേദന ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ കേട്ടുകഴിഞ്ഞാൽ അത് അബദ്ധത്തിൽ കേട്ടാൽ അവന്റെ ചെവിയിലും ഉരുക്കി ഒഴിക്കണമെന്നാണ്. അപ്പൊ പിന്നെ തത്വമസി കേൾക്കുക, ജ്ഞാനം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ വഴി. അപ്പൊ എത്ര കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അന്ന് ഈ ശൂദ്രനെ അടിച്ചമർത്തിയത്, ശൂദ്രനെ നശിപ്പിച്ചത് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സമാനം പറയുന്ന എന്താണ്? പദ്യു കവ ഏത് ശ്മശാനം ശൂദ്ര തസ്മാ ശൂദ്ര സമീപേന അധ്യേതമ്യം ഇതി. ഇനി വേദം ചൊല്ലുന്നവരോടും പറയുന്നു എന്താണ്, ഈ ശൂദ്രൻ എന്ന് പറയുന്നത് ഇവൻ ഒരു ശ്മശാനമാണ് അടുത്ത് പറയുന്നു. അത് എങ്ങനെയുള്ള ശ്മശാനം? പദ്യു ശ്മശാനം, സഞ്ചരിക്കുന്ന പദ്യു എന്ന് പറഞ്ഞാൽ പദായുക്തം, സഞ്ചാര സമർത്ഥം. അവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്മശാനം. കാരണം എന്താണ് വെച്ചാൽ ശ്മശാനം എന്ന് പറയുന്നത് ആൾക്കാരെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. ശൂദ്രൻ എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ശ്മശാനമാണെന്നാണ്. അവിടെ ഒരു സംശയം വരും, അങ്ങനെ സംശയിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു ശ്മശാനമാണെങ്കിൽ ഇവനെ കൊണ്ട് എങ്ങനെയാ പാദസേവ ചെയ്യിപ്പിക്കുന്നു? ശ്മശാനത്ത് കൊണ്ടാരെങ്കിലും പാദസേവ ചെയ്യിപ്പിക്കും? ഇത് രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ശൂദ്രനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുക, അതിനുവേണ്ടി പറയുകയാണ് ഇവൻ സഞ്ചരിക്കുന്ന ശ്മശാനമാണ് ശൂദ്ര തസ്മാത് ശൂദ്ര സമീപേ നാധ്യേതവ്യം. അതുകൊണ്ട് ശൂദ്രന്റെ അടുത്ത് ഒരിക്കലും വേദം ചൊല്ലരുത്. ഇനി ഇതിന് വേറെ തരത്തിൽ വ്യാഖ്യാനമുണ്ട്. അതായത് വേദം പോലെയുള്ള കാര്യങ്ങൾ അത് അധ്യയനം ചെയ്യണമെങ്കിൽ ശൗചാചാരങ്ങളെല്ലാം വേണം. അതുകൊണ്ട് ശൗചാചാരങ്ങളൊന്നും പാലിക്കാത്ത ഒരുവൻ വേദം ചൊല്ലാൻ പാടില്ല. ശരിയാണ്, അത് ന്യായമായ കാര്യമാണ്. ഓരോ കാര്യത്തിനും ഓരോ യോഗ്യത പറയുന്നു. അപ്പോൾ ശൗചാചാരങ്ങളില്ലാത്ത മനുഷ്യനെ അത് പഠിപ്പിക്കരുത്, അവൻ ചൊല്ലാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? എന്താ പറഞ്ഞത്? ന ശൂദ്രയെ പാദകങ്കിജം നച്ച സംസ്കാരം അർഹതി. അവന് ശൗച ആചാരങ്ങൾ പാടില്ല എന്ന് അതവന് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ ശൗച ആചാരങ്ങൾ ഇല്ലാതിരിക്കുന്നതും ഈ വിധി നിഷേധങ്ങളിൽ പെടുന്ന കാര്യമാണ്. അവൻ ഒരിക്കലും ശൗചാചാരങ്ങൾ അനുഷ്ഠിക്കാനും പാടില്ല. അപ്പോൾ അവൻ ഇനി ശ്മശാനമാകുന്നുണ്ടെങ്കിൽ തന്നെ അത് അവന്റെ കുറ്റമാണ്, അവന്റെ കുറ്റമല്ല. കാരണം ഇത്തരം അപ്പോൾ അവൻ അങ്ങനെയുള്ള ശൗചാചാരങ്ങൾ പാലിച്ചാലും അവനെ ശിക്ഷിക്കും. ഇതൊക്കെ മനുസ്മൃതി എടുത്ത് വായിച്ചു നോക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശുചിത്വാദികൾ അനുഷ്ഠിക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ സാമാന്യമായ ഒരു മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളെയും ശൂദ്രനെന്നുള്ള ഒറ്റ കാരണത്താൽ അവന് നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വേദാധ്യയനത്തിൽ നിഷേധിച്ചത്. എന്തിനു വേണ്ടി? കേവല സ്വാർത്ഥത. കാരണം ഇവന് മറ്റ് പുറം പണിക്കായിട്ട് എന്നും ഇവൻ ആവശ്യമുണ്ട്. കൊണ്ടവൻ ഒരിക്കലും അറിവുള്ളവനാകാൻ പാടില്ല. ഇത് ഇതിനെ ക്രൂരത എന്നല്ലാതെ ഇതിനെന്താ പറയുന്നത്? ഇതുകൊണ്ടാണ് ചിട്ടമ്പി സ്വാമി പറഞ്ഞത് ഇതെഴുതിയവരെല്ലാം കശാപ്പുകാരന്മാരാണ്, ഭാഷകാരനായാലും ശരി. ഇത് വായിക്കുമ്പോൾ പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വഴിയുമില്ല. ഇല്ലെങ്കിൽ അത് പറയാതിരിക്കുന്നത് എന്താണ്? ലജ സംസ്കാരം അർഹതി, സംസ്കാരത്തെ അർഹിക്കുന്നില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, ചില ശൂദ്രസ്വാമിമാരും ശൂദ്രന്മാരും ഒക്കെ ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിക്കാൻ അറിഞ്ഞിട്ടല്ല, അവരവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഭാഷയോ ഭാഷയുടെ നിയമങ്ങളോ ഒന്നും അറിയാത്തവർ, അവരിതിനൊക്കെ വേറെ അർത്ഥങ്ങൾ കൽപ്പിക്കുന്നു, ശബ്ദവുമായിട്ടൊരു ബന്ധമില്ലാതെ. അല്ല, ഇതിനെക്കുറിച്ചൊക്കെ സാമാന്യമായ ബോധമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. കൂടുതൽ വ്യാകരണമൊന്നും പഠിക്കണ്ട, എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാം. അതുകൊണ്ട് ആദ്യം അവന് നന്നാകുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു അവനെ പഠിപ്പിക്കരുത്, അവന്റെ സമീപത്ത് പോലും അധ്യയനം ചെയ്യരുത്. ഇതിനാണ് സ്വാർത്ഥത, ക്രൂരത എന്നെല്ലാം പറയുന്നത്. അതയവ അധ്യയന പ്രതിഷേധ, ഇങ്ങനെയാണ് അധ്യയനത്തെ നിഷേധിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ചരിത്രത്തിൽ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാകത്തില്ല, ആർഷ സംസ്കാരത്തിലല്ലാതെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അതിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വരാതെ നോക്കിക്കോണം അത് പൊക്കുന്നവർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഗുണഭോക്താക്കളാണ് ഇതൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ ഒരു അപകടം അതിനകത്തുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നു? ഒരു ന്യൂനപക്ഷത്തിന്. യസ്ഹി സമീപേപിന് അധ്യേതവ്യം ഭവതി സ കഥം അശ്രുതം അധീത പറയുന്നു. ഒരുത്തന്റെ സമീപത്ത് പോലും അധ്യയനം ചെയ്യാൻ പാടില്ല. യസ്ഹി സമീപേപിന് അധ്യേതവ്യം, ഒരുവന്റെ സമീപത്ത് പോലും അധ്യയനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് ഭവതി സ കഥം അശ്രുതം അധീത, അവനെങ്ങനെ കേൾക്കാത്ത ഒരു കാര്യം അധ്യയനം ചെയ്യും? സാധ്യമല്ല. ഇതെല്ലാം പറയുന്നത് എങ്ങനെ? ഈ പറയുന്ന ക്രൂരന്മാരായ മനുഷ്യർ എഴുതിവെച്ച സ്മൃതികൾക്കനുസരിച്ചാ പറയുന്നു. അതിനാണ് ഭാഷ്യകാരൻ ഇവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ശ്രുതിക്കനുസരിച്ചല്ല, ഇത് ശ്രുതിക്ക് വിരുദ്ധമാണ്. ഇവിടെ ഇതിനെ പൂർവപക്ഷമാക്കിക്കൊണ്ട് ശൂദ്രനും വേദാധികാരം ഉണ്ട് എന്ന് സമർത്ഥിക്കേണ്ട സ്ഥാനത്താണ് നേരെ വിപരീതമായ കാര്യം ചെയ്തത്. അപ്പോ പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണ്? ശൂദ്രന്റെ ചെവി പോവും. അന്ന് അബദ്ധത്തിൽ കേട്ടുകഴിഞ്ഞാൽ ENT ഡോക്ടർമാർക്ക് പണിയാവും. അത് മാത്രമല്ല, അവരെ കൊണ്ടും ചെയ്യാത്ത സാധിക്കാത്ത കാര്യമാണ് അടുത്ത് പറയുന്നത്. ഭവതിജ വേദ ഉച്ചാരണേ ജിഹ്വാച്ഛേദു ധാരണേ ശരീരഭേദൈരി, ഇതും കൂടെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ഭാഷ്യക്കാര്. വേദോച്ചാരണേ, ഇനി അവൻ ഏതെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. നമ്മൾ ഈ സിനിമാ പാട്ടുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ വെറുതെ നടക്കുമ്പോൾ അറിയാതെ അത് മൂളിപ്പാട്ട് പാടിപ്പോകും. ആ പഠിച്ചിട്ടും സംഗീതം പഠിച്ചിട്ടൊന്നുമല്ല, ഒരു സ്വഭാവം മനുഷ്യന്റെ സ്വഭാവമാണ്. എന്തെങ്കിലും മനസ്സിൽ പറഞ്ഞാൽ അത് മൂളിപ്പാട്ട് പാടും. എല്ലാവരും ചെയ്യുന്നതാണ് ഇതുപോലെ. ഇവൻ ഒരു പക്ഷേ അത് വിഴുങ്ങാനും പോകുമ്പോൾ ഈ വേദം കേട്ട് കഴിഞ്ഞാൽ ഇവനും അർത്ഥമൊന്നും മനസ്സിലാകില്ലെങ്കിലും ജർഭരി തുർഭരി ചിലപ്പോൾ പരിഹസിച്ചെങ്കിലും പറയും. എന്തായി പറയുന്നു? മൂളിപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജിഹ്വാച്ഛേദം, നാക്ക് മുറിച്ചു കളയുക. ഇനി ധാരണേ, നാക്ക് മുറിച്ചു കഴിഞ്ഞാൽ ചൊല്ലത്തില്ല, പക്ഷേ ഈ കേട്ടത് അവന്റെ മനസ്സിൽ ഇരിക്കുകയാണെന്ന് വല്ല സംശയം നമുക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ശരീരഭേദം രണ്ടായിട്ട് അവനെ കീറിക്കളയുക എന്നാണ്. നേരെ കത്തിവെച്ചിട്ട് വയറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു കീറക്കം കീറുക, അതാണ് ശരീരഭേദം. ഇതിൽ കൂടുതൽ ജീവകാരുണ്യം ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പറയാറില്ലേ മഹാത്മാക്കളെല്ലാം വലിയ ജീവകാരുണ്യമുള്ളവരാണ്. അപ്പൊ ഇതിനാണ് കശാപ്പെന്ന് പറയുന്നത്. കശാപ്പുകാരനെന്ന് പറയുന്നത് ഇതാണ്. നാക്ക് മുറിച്ചു കഴിഞ്ഞാലും അവന്റെ മനസ്സിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് അവനെ രണ്ടായിട്ട് മുറിച്ചയ്ക്കുക. ശരീരഭേദം എന്ന് പറഞ്ഞാൽ അതാണ് ധാരണയെന്ന് വെച്ചാൽ മനസ്സിൽ ഉറച്ചാൽ. അപ്പോ അന്നത്തെ കാലം ഒന്ന് സങ്കല്പിച്ചു നോക്കുക, എവിടെയെങ്കിലും വേദത്തിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ശൂദ്രൻ അവന്റെ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അവനാ ഭാഗത്തൊന്നും നിൽക്കത്തില്ല. നിന്നുകഴിഞ്ഞാൽ ചെവി പോകും, നാക്കും പോകും, പിന്നെ ശരീരത്തിന്റെ കാര്യം പറയാനുമില്ല. അപ്പോ ഇതാണ് പരമാർത്ഥം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്നാണ് ചിലർ പറയുന്നത്. അത് വിശ്വസിക്കാൻ പ്രയാസം. ഇവിടെ വ്യാഖ്യാതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് നിഗത വ്യാഖ്യ, ഇതൊക്കെ ഇനി വ്യാഖ്യാനിക്കുന്നത് ഇതൊക്കെ വളരെ സ്പഷ്ടമല്ല, ഇതങ്ങ് ചെയ്താൽ പോരെ എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പത്തിന്റെ അവസാനം മാലപ്പടക്കം എന്ന് പറയുമ്പോൾ അവശുദ്രാധികരണത്തിന്റെ അവസാനം പറഞ്ഞത് അത് പൂർണ്ണമാക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഈ ഭാഷ്യം എഴുതിയ ആളിനെ കുറിച്ച് എല്ലാം അത അർത്ഥാത് അർത്ഥജ്ഞാന അനുഷ്ഠാനയോഹോ പ്രതിഷേധോ ഭവതി. അതുകൊണ്ട് അതജ അർത്ഥാത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്താണ് ശ്രവണത്തെ നിഷേധിച്ചതുകൊണ്ട്, ശ്രവണം അധ്യയനം അതിന് രണ്ടിനെയും നേരിട്ട് നിഷേധിച്ചു. എവിടെ സ്മൃതിയിൽ, അതോ ശ്രുതിക്ക് വിരുദ്ധമായൊരു സ്മൃതിയാണ്. അപ്പൊ ഇവിടെ പറയും, ചിലർ പറയും അത് ഇങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഭാഷകാരൻ ആണ് ഇത്തരം പ്രാമാണികമായ സ്മൃതികളെയെല്ലാം പ്രമാണമായി സ്വീകരിച്ചിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് എഴുതി പോയതാണ്. അല്ലാതെ അശൂദ്രനോട് എന്തെങ്കിലും വിരോധമോ സ്വാർത്ഥതയോ ക്രൂരതയോ ഒന്നും കൊണ്ടല്ല. അന്നത്തെ ഒരു ചിലർ പൊതുവെ പറയുന്ന ഇതാണ്, ഇതൊക്കെ അന്നത്തെ സമ്പ്രദായം, അന്നത്തെ കാലം, ആ കാലത്തിനനുസരിച്ച് ആണ്. എന്നാൽ അന്നത്തെ സമ്പ്രദായവും അന്നത്തെ കാലവും അനുസരിച്ച് ശ്രുതിയിൽ ഇല്ലാത്ത ഒരു കാര്യം സ്മൃതിയിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർവപക്ഷമാക്കണമെന്നാണ്, സിദ്ധാന്തമാക്കണമെന്നല്ല. കാരണം ഇത് ശ്രുതിയിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ ശ്രുതി പറഞ്ഞാൽ മതിയല്ലോ, എന്തിനു സ്മൃതി പറയണം. അപ്പൊ ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്വൈതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സമർത്ഥിക്കുന്നത്. അത് മാത്രമല്ല, തുല്യബല വിരോധം ശ്രുതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെയും സ്വീകരിക്കുകയും അത് ഓരോ സ്ഥലത്ത് അത് അതിന്റെ വിഷയം ഏതാണെന്ന് തീരുമാനിക്കുകയും ചെയ്യണം എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഈ മീമാംസയിലുള്ള നിയമം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരുത്തനെ കൊല്ലണം എന്നൊരിടത്ത് കണ്ടു, വേറെടുത്ത് കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമായ കാര്യമില്ല. അപ്പോൾ ഇതിനെ വിഷയ വിഭജനം ചെയ്യണം. കൊല്ലണം എന്ന് പറഞ്ഞത് ആര്, എവിടെ, എന്ത് സന്ദർഭത്തിൽ അല്ലേ? അപ്പോ ഒരാൾ മരണശിക്ഷ അർഹിക്കുന്ന അത്രയും വലിയ പാതകം ചെയ്തു കഴിഞ്ഞാൽ, സമൂഹത്തിന് വലിയ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ശരി, അവനെ കൊല്ലാം. എന്നാൽ ഒരു അങ്ങനെ അല്ലാത്ത ഒരുവനെ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വിഷയ വിഭജനം ചെയ്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർണയം ചെയ്യണമെന്ന് മീമാംസയുടെ നിയമമാണ്. ഇവിടെയാണെങ്കിലോ ജിഹ്വാച്ഛേദം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ കാതിൽ ഈയ ഒരുക്കി ഒഴിക്കണോ എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രുതി വരുന്നേയില്ല. കേവലം ഒരു സ്മൃതിയിൽ ഇതുപോലെയുള്ള സ്വാർത്ഥന്മാരായ ക്രൂരന്മാർ എഴുതി വെച്ചാണ്. അതിനെ സിദ്ധാന്തമാക്കി പറയുക എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വിരുദ്ധമായ ഒരു കാര്യത്തെ സിദ്ധാന്തമാക്കുന്നത് അതിന് അന്നത്തെ കാലം കൊണ്ട് ചെയ്തു എന്ന് പറയാനും പറ്റത്തില്ല. ആ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. ആ കാലത്തിൽ ഇതിനെ എതിർക്കുന്ന കാലമാണ് നിയമം അനുസരിച്ച്. ഒരു പഴുത മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഷ്യകാരനെ ന്യായീകരിക്കുന്നതിനുള്ള 1% എങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. 100-ൽ 1%. ആ ഒരു ശതമാനം പോലുമില്ല. അന്നത്തെ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആരാണോ ഭാഷകാരൻ, ആൾ അവനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പൊ ഇത് വായിച്ചിട്ട് ഇന്ന് ആൾക്കാർ ഇതിൽ പ്രതിഷേധിക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും. ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്തത് കൊണ്ട് വളരെ ദോഷമുണ്ടായിട്ടുണ്ട് എന്ന് ചെയ്യുമ്പോൾ ഇന്നും ചെയ്യുന്ന എന്താണ്? അവരുടെ കൈ വെട്ടുകയും അവരുടെ നാക്ക് വെട്ടുകയും അവരുടെ കഴുത്ത് വെട്ടുകയൊക്കെ ഇന്നും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിലേതാണ് ധർമ്മം, ഇതിലേതാണ് ന്യായമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇത് അന്നത്തെ കാലം കൊണ്ട് സംഭവിച്ചതെന്ന് പറയാനും പറ്റില്ല. ഇനി അന്നത്തെ കാലം കൊണ്ട് സംഭവിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത് എഴുതിയ ആചാര്യൻ ഞാൻ സാധാരണ പറയുന്ന പോലെ ദീർഘവീക്ഷണമില്ലാത്ത ഒരാളാണ്. സമൂഹത്തെക്കുറിച്ചോ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചോ യാതൊരു ബോധമില്ലാത്ത ഒരാളാണ്. എന്തുകൊണ്ടാ ബോധം നഷ്ടപ്പെട്ടു? കേവല സ്വാർത്ഥ കൊണ്ട് മാത്രം. താനും തന്റെ ആൾക്കാരും മാത്രം ലോകത്ത് സൂക്ഷിക്കണം, ബാക്കിയുള്ളവൻ എന്ത് ദ്രോഹവും നാശവും വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചില കൊള്ളക്കാരുടെ ന്യായം. ഇത് ഈ രാജ്യത്ത് ഈ സമൂഹത്തിലുണ്ടാക്കിയത് വിപത്ത് എന്ന് പറയുന്നു. നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നു ശൂദ്രന്മാർക്ക് സ്ത്രീകൾക്ക്, ഇന്നും അത് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. പരിശേദോഭൂതി. അപ്പോ ഇവിടെയും അല്പം ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത്. എന്താണ് ഭാഷ്യവിധിയാള്? അർത്ഥജ്ഞാനവും അനുഷ്ഠാനവും പാടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും നാക്ക് മുറിക്കണം, ചെവി ഈയം ഒഴിക്കണമെന്നെല്ലാം പറഞ്ഞതുകൊണ്ട് അർത്ഥജ്ഞാനാനുഷ്ഠാനയോ, അർത്ഥജ്ഞാനവും അനുഷ്ഠാനത്തിന്റെയും നിഷേധം അർത്ഥാത് കിട്ടുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഊഹിച്ചോളണം. പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പോരായ്മയല്ല, നിങ്ങളതൊന്ന് ഊഹിച്ചോളണം എന്നാണ്. ഇനി മനുസ്മൃതിയിൽ തന്നെ പറയുന്ന കാര്യം അടുത്ത് പറയുന്നു, ന ശൂദ്രായ മതിം ദദ്ധ്യാ. ശൂദ്രന് ഒരിക്കലും അറിവ് കൊടുക്കരുത് എന്നാണ്. ശൂദ്രന് അറിവ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഈ അറിവെന്ന് പറയുന്ന വേദത്തിന്റെ കാര്യം മാത്രമല്ല, ധർമാധർമ്മങ്ങളെ കുറിച്ച് ന്യായ അന്യായങ്ങളെ കുറിച്ചുള്ള അറിവുകളൊന്നും തന്നെ ശൂദ്രന് കൊടുക്കരുത്. എന്ന് വെച്ചാൽ അവനെ കേവലം മൃഗമായി പരിഗണിച്ചിട്ട് അവനെ കൊണ്ട് പാദസേവ മാത്രം ചെയ്യിക്കണം. അവന് അതല്ല പറഞ്ഞ് അവൻ ശ്മശാനമാണ്. അറിവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരും അവനും സംസ്കാരം ഉണ്ടാവും, അവൻ മാറും. അപ്പോ ബുദ്ധി കൊടുക്കരുത് ഒരിക്കലും. എന്നാലേ അവന് ഇങ്ങനെ നൂറ്റാണ്ടുകളോളം പീഡിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ആൾക്കാർ ദളിതരാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ പരിഹസിക്കുക അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ ഫലം നൂറ്റാണ്ടുകളായി തലമുറ തലമുറകളായി അവരൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, നിയമങ്ങളിലൂടെ അത് നടപ്പിലാക്കിയതാണ്. കാരണം ഇത്തരം സ്മൃതികൾ ആകുന്ന ഭരണഘടന ഉപയോഗിച്ച് അന്ന് രാജാക്കന്മാർ ഭരിച്ചു. അപ്പോൾ അവര് കർശനമായി ഇത് കഴിയുന്നതും പാലിക്കാൻ ശ്രമിച്ചു. കാരണം നിയമമല്ലേ രാജ്യത്തിന്റെ. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടു. ഇന്നും ഇതിനെ ഒളിച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് ആർഷ സംസ്കാരത്തെ ഒരുപാട് അങ്ങ് പൊക്കി പറയും. എന്തിനു വേണ്ടി? അവിടെ ഉള്ളിൽ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഇന്നും ഉണ്ട് എന്ന് ന്യായമായി സംസാരിക്കും. ഇല്ലെങ്കിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഇവരോടെല്ലാം മാപ്പ് പറയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാപ്പ് പറയും. അത് പറയാത്തടത്തോളം കാലം ആർഷ സംസ്കാരത്തെ വളരെ കരുതലോടെ സമീപിക്കാവും. അത് അപകടം പിടിച്ച സാധനമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ശൂദ്രായ മതിം ദത്യ. ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. കൊടുത്തുകഴിഞ്ഞാൽ അവൻ തിരിച്ചറിയും, അവൻ ചോദ്യം ചെയ്യും, പിന്നെ അവനെ പാദസേവയ്ക്ക് കിട്ടത്തില്ല ഇത്രയൊക്കെ വ്യക്തമായ തിരി എഴുതി വച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. എത്രയോ ശൂദ്ര സന്യാസിമാർ ഇതിനെ തിരിച്ചു വ്യാഖ്യാനിച്ചു. എന്റെ സ്വന്തം അനുഭവം പറയാം. ഒരു 20 വയസ്സിന് മുമ്പുള്ള സംഭവമാണ് അത്. ഞാൻ ഇത്തരം ബുക്കുകളെല്ലാം വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് തർക്കമൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ തർക്കിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക, എൻ്റെ ഒരു അധ്യാപകൻ്റെ അടുത്ത്, ആ നാട്ടിൽ ഒരു നല്ല പ്രഭാഷകനും എല്ലാവരും അറിവുള്ള ആളാണെന്നും അംഗീകരിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് ഞാൻ ഈ ആർഷ സംസ്കാരത്തിന്റെ വക്താവായിട്ട് തർക്കിക്കാൻ പോയി. യാദൃശ്യമായി സംഭവിച്ചത് പബ്ലിക് വെച്ച്, റോഡിൽ വെച്ച്, കുറെ ആൾക്കാർ അവിടെ കൂടി. അപ്പൊ രണ്ട് പക്ഷം, ഞാൻ പറയുന്ന എന്റെ പക്ഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർഷ സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കുഴുക്കത്തുകളും ഇല്ല. അത് നമ്മൾ പുനരുജ്ജീവിപ്പിക്കണം. ജാതീയമായ ഒരു ദോഷങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഇതിനോട് വിരോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ കെട്ടിച്ചമച്ച കഥകളാണ് എന്റെ പക്ഷം. അധ്യാപകൻ തിരിച്ചു പറഞ്ഞു. അധ്യാപകൻ ശംഭൂകവധം പോലെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് ആളാണ്. എനിക്ക് വയസ്സ് ആലോചിക്കുന്ന 20 വയസ്സിന് താഴെയുണ്ട്. അപ്പോൾ വാദപ്രതിവാദം എടുത്ത് എന്റെ ചുറ്റും കുറെ, ഞങ്ങളുടെ ചുറ്റും കുറെ ആൾക്കാരുമുണ്ട്. അവരെല്ലാം തുടക്കത്തിൽ എല്ലാവരും സാറിനെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തു. അവസാനം വന്നപ്പോൾ ഞാനീ പഠിച്ചിരിക്കുന്നതെല്ലാം ശൂദ്രന്മാരുടെ വ്യാഖ്യാനമാണ്. അപ്പോൾ ഇതുപോലെ സംസ്കൃതം പഠിക്കുകയോ ഇതുപോലെയുള്ള മഹാത്മാരുടെ വ്യാഖ്യാനമൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ ഇത് വച്ചും കൊണ്ട് എന്തായാലും ശരി, അവസാനം എന്റെ അധ്യാപകനെ ഞാൻ ഉത്തരം മുട്ടിച്ചു. കേൾവിക്കാരെല്ലാം എന്നെ പതുക്കെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം നിർത്തി. നിർത്തിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നീ ഒരിക്കലും മറക്കരുത് ഈ സംഭാഷണം. എന്താണ്, നീ ഇതൊക്കെ പഠിക്കണം, സംസ്കൃതം പഠിക്കണം. അത് നീ പഠിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. മഹാഭാരതം വായിക്കണം, മനുസ്മൃതി വായിക്കണം. ഇതെല്ലാം ശരിക്ക് വായിച്ച് പഠിച്ചതിന് ശേഷം എന്നാണോ നീ ഇതൊക്കെ ശരിക്കും പഠിക്കുന്നത്, അന്ന് നീ ഇത് തിരുത്തി പറയും. ഇന്ന് നീ പറഞ്ഞത് തെറ്റാണെന്ന് അന്ന് തിരുത്തി പറയും. ഞാൻ പറഞ്ഞ അപ്പ കാണാം, തൽക്കാലം ഇവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. പക്ഷെ സാറിനോട് വലിയ വാത്സല്യമായിരുന്നു, ഞാൻ ഇതൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. അതിന് കാരണം എന്താണ്? ശൂദ്ര വ്യാഖ്യാനം, പ്രത്യേകിച്ച് ശൂദ്ര സ്വാമിമാരുടെ വ്യാഖ്യാനം. ഇതാണ് ഞാനും പഠിച്ചത്. അപ്പൊ ഞാനും മറുതരത്തിൽ അത് ധരിച്ചിരുന്നു. പിന്നീട് ഇതൊക്കെ സംസ്കൃതം, എനിക്ക് തകരാറ് പറ്റിയത് മുഴുവൻ സംസ്കൃത പഠനം കൊണ്ടാണ്. സംസ്കൃതം പഠിക്കുകയും ബ്രാഹ്മണരുടെ വ്യാഖ്യാനങ്ങൾ വായിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ കാര്യം എനിക്ക് പിടികിട്ടി എന്നതാണെന്നുള്ളത്. അതിന് വീണ്ടും ഒരു 10-20 വർഷം കഴിയേണ്ടി വന്നു. ഇത് എന്റെ സ്വന്തം അനുഭവത്തിൽ വന്ന കാര്യമാണ്. ഇപ്പോഴാ അധ്യാപകൻ ജീവിച്ചിരിക്കാൻ ഇടയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിക്കും അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഒരു അനുഗ്രഹ വാക്കായിരുന്നു എന്ന് ഞാൻ ഓർക്കും. ഇതുപോലെ വേറെ ചില അധ്യാപകന്മാരുമായിട്ട് ഏറ്റുമുട്ടിയ കഥകളുണ്ട്, അതിപ്പോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നാ ശൂദ്രായ മതിം ദദ്യാ, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു അർത്ഥജ്ഞാനവും അനുഷ്ഠാനവും പാടില്ല എന്നുള്ളതിനും പ്രമാണമുണ്ട് എന്നാണ്. പിന്നെ പറയുന്നുണ്ടാണ് ദ്വിജാതീനം അധ്യയനം ഇജ്ജ്യ ദാനം ഇതി. ഇതും മനുസ്മൃതി പറയുന്നതാണ്. ഇതെല്ലാം മറ്റേ ഗൗതമ സ്മൃതി. ദ്വിജാതികൾക്കാണ് എന്താണ് അധ്യയനം, ഇജ്ജ്യ യാഗം, ദാനം, ഇതെല്ലാം അവർക്കാണ്. അതും പറയുന്നുള്ള എന്താണ്? ദാനം നിത്യം നിഷിദ്ധ്യതേ ശൂദ്രസ്യ, ശൂദ്രന് ദാനം കൊടുക്കാൻ പോട്ടില്ല എന്നാണ്. എന്നുവെച്ചാൽ അവൻ ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ല. പണ്ട് പറയും എന്താണ് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ പശുവിനെ കൊന്ന് ഭക്ഷിക്കുന്നവനാണ് ചൂതൻ എന്നൊക്കെ പറയും. ശവത്തെ ഭക്ഷിക്കുന്നവനാണ്, അവനെ അടുപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവൻ ശവത്തെ ഭക്ഷിച്ചത്? കാരണം അവന് ദാനം ഭക്ഷണം പോലും അവന് കൊടുക്കാൻ നിഷേധിച്ചിരുന്നു. പിന്നെ അവൻ എന്തെങ്കിലും തന്നണ്ടേ? അവന് ഗ്രാമത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ല. ഗ്രാമത്തിന്റെ പുറത്താണ് ജനങ്ങൾ താമസിച്ചിരിക്കുന്നത്, ഗ്രാമമാണ്. അപ്പൊ ഇതുപോലെ ചത്ത സാധനങ്ങളാണ് അവന് ഭക്ഷിക്കാൻ കിട്ടുന്നത്. എന്നിട്ട് അവൻ ചത്ത പശുവിനെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് ഇതൊക്കെ സാധാരണ കാര്യം പറയുന്നത്. ശൂദ്രന്മാരെ സംബന്ധിച്ച് ഇതാണ് ഇനി പറയുന്നു. യേശാം പുനഃ, ഏത് ശൂദ്രന്മാർക്കാണോ, യേശാം എന്ന് വെച്ചാൽ ശൂദ്രന്മാരെ കുറിച്ച് പറയുന്നു, മുമ്പ് ശൂദ്രന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആർക്കാണോ പൂർവകൃത സംസ്കാരവശാ, പൂർവകൃതമായ എന്ന് വെച്ചാൽ പൂർവജന്മത്തിലെ സംസ്കാരം കൊണ്ട്, ആര്? വിദുര, ധർമ്മം, വ്യാധ പ്രഭൃതിന മഹാഭാരതത്തിൽ വരുന്ന വിദുരനും ധർമ്മം വ്യാധനും മറ്റും. വിദുരൻ എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, എല്ലാ രാജകീയ സുഖങ്ങളിലും കഴിഞ്ഞ ആളാണ്, ഒരു വെറു ശൂദ്രനല്ല. അപ്പൊ ഈ പശുവിനത്തിൽ നിന്നു എന്ന് പറഞ്ഞവർ ആക്ഷേപിക്കുന്ന ശൂദ്രനല്ല. അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം യേശാം ശൂദ്രാണാമെന്നാണ് അർത്ഥം. സർവനാമ ശബ്ദമാണ് പൂർവത്തിൽ പറഞ്ഞതിനെ പരാമർശിക്കുകയാണ്. അപ്പോ ഇവിടെ വിദുരനെയും ധർമ്മം വ്യാധനെയും, മഹാഭാരത കേട്ടിട്ടുള്ള എല്ലാവർക്കും ധർമ്മം വ്യാധന്റെ കഥ അറിയാം, വിദുരന്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയാം എന്നറിയാം. ഇത് മഹാഭാരതത്തിലൂടെ നിഷേധിക്കാൻ വയ്യ. ജ്ഞാന ഉത്പത്തി, അവർക്കെല്ലാം ജ്ഞാന ഉത്പത്തി എന്ന് വെച്ചാൽ ജ്ഞാനമുള്ളതായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയോ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, വിദുരൻ മാത്രമല്ല സൂത സംഹിത എഴുതിയ സൂതൻ ശൂദ്രനാണ്. സുലഭ തുടങ്ങിയ സ്ത്രീകളും ജനകനെ പോലും പരാജയപ്പെടുത്തിയ ഇങ്ങനെയുള്ള സ്ത്രീകളും ശൂദ്രന്മാരും ഇവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതിയെ കുറിച്ച് പറയുന്നതെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഭാഷ്യകാരൻ വിദുരനെ ശൂദ്രൻ എന്ന് വിളിച്ചു? നേരത്തെ എന്താണ്, സത്യം പറയുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു ശ്രുതിയിൽ, അസത്യം പറയുന്നവൻ ശൂദ്രൻ. അണ്ടത വാക് ശൂദ്ര എന്നുമുണ്ട് എന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, എഴുതി ചേർത്താണ്. അപ്പോൾ വിദുരൻ അസത്യം പറയുന്നതുകൊണ്ടാണോ വിദുരനെ ശൂദ്രൻ എന്നിവിടെ പറഞ്ഞത്? മുമ്പും പറഞ്ഞിട്ടുണ്ട് ശൂദ്രയോനി ആണ് വിദുരനെന്ന്, ഒന്നാമത്തെ സൂത്രത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല. അപ്പോൾ സത്യം പറയുന്നതാണ് ബ്രാഹ്മണന്റെ ലക്ഷണമെങ്കിൽ വിദുരനെ എന്തുകൊണ്ട് ഭാഷ്യകാരൻ ശൂദ്രൻ എന്ന് വിളിച്ചു? വിദുരൻ അസത്യം പറയുന്ന ആളായതുകൊണ്ടാണോ? സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നാൽ ഇവിടെ ഒന്നും ഒരിക്കലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ആ ജാതി എന്ന് പറയുന്ന ആശയം, അതൊരു കേവല ആശയമാണ്, ഒരിക്കലും നടപ്പിലായ കാര്യമല്ല. ഈ ഒരു ആശയത്തെ ഭാഷകാരെ സ്വീകരിക്കുന്നേയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിൽ ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥം പറഞ്ഞു എന്ന് വിചാരിച്ച് പരിഹാരമായില്ല. അതുകൊണ്ടിവിടെ പറയുന്നു അവർക്ക് ജ്ഞാനോത്പത്തി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ വരുമ്പോൾ ആണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു അധികരണം സാർത്ഥകമാകുന്നു. കാരണം ഇവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നു, വിദുരനും ധർമ്മ വ്യാധനും മറ്റും ഞാനുണ്ടായി അവരെ ജ്ഞാനികളാണ്. അപ്പോൾ ഇത് അപശൂദ്രാധികരണമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് ശൂദ്രാധികരണമാണ്, അതായത് ശൂദ്രനും ഞാനും ഇതിന് അവകാശമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വന്നു? കാരണം ഇങ്ങനെ സ്മൃതികളിലെല്ലാം പറഞ്ഞിരിക്കുന്നു, ശൂദ്രനെ ഒരുപാട് നിന്ദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വേണമെങ്കിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാം. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് പൂർവമീമാംസി ചർച്ച ചെയ്ത കാര്യമാണ്, ഇത് യഥാർത്ഥമാണ്, അതും പറഞ്ഞു കഴിഞ്ഞു. അല്ല ഇനി ഇങ്ങനെ ഒരു അധികരണം വന്നു കഴിഞ്ഞാൽ ശരി, ഇതിന് വേറെ തകരാറുണ്ട്. കാരണം അധികരണമെന്ന് പറയുന്ന ലക്ഷണങ്ങളൊന്നും ഇവിടെ യോജിക്കത്തുമില്ല. വിഷയവും വിശേഷിച്ച പൂർവപക്ഷ തദുത്തരം പ്രയോജന സംഗതിസ്ഥ ശാസ്ത്രേ അധികരണം മതം എന്ന് അധികരണത്തിന്റെ ലക്ഷണം പറയും. ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ സാങ്കേതികമായി ഒത്തുവന്നാലേ അതൊരു അധികരണമാവും. ഇവിടെ ഇങ്ങനെ ഒരു അധികരണം ഒത്തുവരുന്നതല്ല ഈ ഒരു വിഷയം. ഈ ശാസ്ത്രത്തിന് ഏതെങ്കിലും ഉത്തരം മീമാംസ. അതുകൊണ്ട് അവശൂദ്രാധികരണം എന്ന് പറയുന്ന ഒന്നും ഇവിടെ ചേരുന്ന ഒരു കാര്യമില്ല. എന്നാലും അങ്ങനെ ഒന്നിന് ഇവിടെ എഴുതി ചേർത്തു, അവശൂദ്രാധികരണം എന്ന് പേര് കൊടുത്തു, അതും ചേരുന്നതല്ല. വേണ്ടി വന്നാൽ ശൂദ്രാധികരണം എന്ന് പറയാം. എന്തുകൊണ്ട് വരുന്നു ദേവതാധികരണം എന്നതുപോലെ? ദേവതാധികരണത്തിൽ എന്താ ചെയ്തത്? ദേവന്മാർക്ക് അധികാരമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അവസാനം എന്തു പറഞ്ഞു? ദേവന്മാർക്കും ജ്ഞാനത്തിനും അധികാരമുണ്ട്. അതുപോലെ വേണമെങ്കിൽ ഇവിടെയും ചിന്തിക്കുക, ശൂദ്രന്മാർക്ക് ജ്ഞാനത്തിന് അധികാരമുണ്ടോ? ഉണ്ട്. അത് അവസാനം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഇവിടെ ഭാഷ്യകാരം പറയുന്നത് വേദമൂലകമായ ജ്ഞാനത്തിന് അധികാരമില്ല എന്ന് പറയുന്നത് ഇവിടെ സമർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിവിടെ ഈ ഭാഷ്യം എഴുതിയ ആരാണോ ആ ആള് ഇവിടെ എഴുതി ചേർത്താണ് ഈ അധികരണം. ഇത് ഗുണകർമ്മങ്ങളുടെ ജാതിയെ സ്വീകരിച്ചുകൊണ്ട് ഇത് വ്യാഖ്യാനിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനുള്ളവണ്ണയാണ് ബ്രാഹ്മണൻ, അവിടെ പിന്നെ ശൂദ്രനെ കുറിച്ച് എന്ത് ചർച്ച ചെയ്യണം? ശൂദ്രൻ എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്തവനാണ്, ബോധമില്ലാത്തവനാണ്, വിവേകമില്ലാത്തവനാണ്. അവന് ജ്ഞാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇവിടെ സംഗതി യോജിക്കാതെ വരും. അതുകൊണ്ട് ഭാഷ്യം എഴുതിയ ആള് സൂത്രം എഴുതി ചേർത്ത് കൃത്രിമമായിട്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കിയത് ശൂദ്രനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അത് പരമാവധി ഇവിടെ എഴുതി പിടിപ്പിച്ചു. ഇവിടെ പറയുന്നു പൂർവകൃത സംസ്കാരവശാ വിദുര ധർമ്മം വ്യാധ പ്രവൃത്തിന വിദുരൻ ധർമ്മം വ്യാധൻ തുടങ്ങിയവർക്ക് ജ്ഞാനോത്പത്തി ഉണ്ടാകുന്നു. ആ പറയുന്നിടത്ത് പോലും കൃത്രിമമുണ്ട്. പറഞ്ഞു പറഞ്ഞ് എന്റെ നാക്കിന് തന്നെ ലജ്ജ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണ് പറയാൻ പോലും കൊള്ളാത്ത ഒരു കാര്യമായി ഇത് അകപ്പതിച്ചു പോയി. തേഷാം ന ശക്യതേ ഫലപ്രാപ്തി പ്രതിഷേധം പറയുന്നു. അവർക്ക് ജ്ഞാനം ഉണ്ടായി, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. എന്നാലും ആ ശൂദ്രത്വത്തെ ഒന്ന് അവിടെയും കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ശൂദ്രനും ജ്ഞാനം ഉണ്ടായി പോയി എന്ന് എന്തൊരു മഹാപരാധം പോലെ. തേഷാം ന ശക്യതേ ഫലപ്രാപ്തി പ്രതിഷേധം, അതിന് ഫലമുണ്ടാകുമെന്നുള്ള കാര്യത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്, അറിവുണ്ടാകരുത് എന്ന് നിഷേധിച്ചു വച്ചിട്ടും ശൂദ്രന് അറിവുണ്ടായി, അതാണ് എന്റെ വിരോധാഭാസം. അത് പിന്നെ എങ്ങനെ സഹിക്കും? അതിനൊരു സമാനം പറയേണ്ടത് പൂർവകർമ്മത്തിൽ ചെയ്ത സംസ്കാര പൂർവ്വ ജന്മത്തിലെ സംസ്കാരം കൊണ്ട് ജ്ഞാനമുണ്ടായി, അതിന് ഫലമെന്ന് വെച്ചാൽ മുക്തി ഉണ്ടാകും. പിന്നെ അദ്വൈതത്തിന് വിരോധം വരുമല്ലോ. ജ്ഞാനസ്യ ഐകാന്തിക ഫലത്വ, എന്തോ ഒരു വലിയ കാരുണ്യം കാണിക്കുമ്പോഴാണ് അവസാനം പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് നിശ്ചിതമായ ഫലമുള്ളതാണ്. അപ്പം അവർക്കെല്ലാം ജ്ഞാനമുണ്ടായി, അവർക്കെല്ലാം മുക്തി ഉണ്ടാകും. ഇതിവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്തിനു പറഞ്ഞു? ശൂദ്രന് ബുദ്ധി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ശൂദ്രന് ബുദ്ധിയുണ്ടായി. അപ്പൊ ഈ നിഷേധങ്ങൾക്കെല്ലാം എന്താ പ്രയോജനം? അതിന് പൂർവ്വജന്മത്തെ ആണ് അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. പൂർവ്വജന്മത്തിൽ എന്തോ ചെയ്തുകൊണ്ടാണ്. ശരി ശ്രാവയേത് ചതുരോ വർണ്ണാൻ ഇതിച്ച ഇതിഹാസ പുരാണ അധികമേ ചാതുർവർണ്ണസി അധികാര സ്മരണ. ഇതുകൊണ്ട് വരുന്ന ദോഷം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ മനസ്സിലടിച്ച് എഴുതിക്കഴിഞ്ഞാൽ ശൂദ്രന്മാർക്ക് സ്ത്രീകൾക്കുമെല്ലാം ഉള്ളിൽ പാപബോധവും കുറ്റബോധവും വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അവർ വേദം പഠിക്കാൻ ധൈര്യപ്പെടത്തില്ല, സന്യാസത്തിന് ധൈര്യപ്പെടത്തില്ല, ജ്ഞാനമാർജിക്കുന്നതിന് ധൈര്യപ്പെടത്തില്ല. അങ്ങനെയുണ്ട് ഒരു സ്ത്രീ, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ സന്യാസം സ്വീകരിച്ചിട്ട് അവസാനം എന്റെ മുമ്പ് വന്നിരുന്നിട്ട് പാപബോധത്തോടുകൂടി ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എനിക്കിതിനോട് വളരെ ആഗ്രഹമുണ്ടാണ് ചെയ്തത്, എനിക്ക് പാപം ഉണ്ടാകുന്നു, ഇത് നിഷേധിച്ചിട്ടുള്ള കാര്യമല്ലേ എന്ന് വിലപിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റും? കാരണം ഇതൊക്കെയല്ലേ പ്രമാണങ്ങൾ, ഇത് ശൂദ്രന്മാരുടെ മനസ്സിലുമുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ വേദം പഠിക്കുക, എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പാപം ഉണ്ടാവും, ഇതൊക്കെ അസംബന്ധമാണെന്നും അവരെയൊക്കെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ശ്രാവയേത് ചതുരോ വർണ്ണാൻ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാല് വർണ്ണങ്ങളെയും ഇത് കേൾപ്പിക്കണം എന്നാണ്. ഇതിച ഇതിഹാസ പുരാണ അധികമേ ചാതുർവർണ്ണസി അധികാര സ്മരണ. ഈ പറഞ്ഞിരിക്കുന്നത് ഇതിഹാസ പുരാണങ്ങളെ സംബന്ധിച്ചാണ്. ഇതിഹാസ പുരാണങ്ങൾ നാല് വർണ്ണങ്ങൾക്കും കേൾക്കാം, വേദമുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ട്, സ്മൃതികളിൽ പറയുന്നുണ്ട് എന്നാണ്. ശ്രാവീ ചതുരോ വർണ്ണ, മനുസ്മൃതി പോലെ, എന്തോ ഒരു സൗജന്യം ചെയ്യും പോലെയാണ് ശൂദ്രൻ. പക്ഷെ ഇവിടെയും കുഴപ്പമുണ്ട്. എന്തുകൊണ്ട്? പല പുരാണങ്ങളിലെ ഇതിഹാസങ്ങളും ശ്രുതി വാക്യങ്ങളും അതേ ആനപൂർവ്വ ക്രമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ശൂദ്രൻ ഈ ശ്രുതി കേൾക്കും, അവിടെ പിന്നെ എന്ത് ചെയ്യും, അവിടെ എങ്ങനെ ചെവിയിൽ കേൾക്കും? അപ്പൊ എത്രയൊക്കെ നിഷേധിച്ചാലും ശ്രുതിയുടെ ശ്രവണം തടയാൻ പറ്റത്തില്ല. കാരണം പുരാണങ്ങളിൽ ധാരാളമുണ്ട്, ശ്രുതി വാക്യങ്ങൾ തന്നെ അതുപോലെ കൊടുത്തിട്ടുണ്ട്, അത് കേട്ടുപോകും. എന്നാലും കഴിയുന്നത്ര തടയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. ശ്രാവയേത് ചതുരോ വർണ്ണാൻ ഇതിഹാസ പുരാണ അധികമേ ചാതുർവർണ്ണസ്യ അധികാര സ്മരണ. നാല് വർണ്ണത്തിലുള്ളവർക്കും അധികാരമുണ്ട്. വേദപൂർവസ്തു നാസ്തി അധികാര ശൂദ്രാണാമിതി സ്ഥിതം. അതുകൊണ്ട് ഈ അപശൂദ്രാധികരണത്തിലെ സിദ്ധാന്തം എന്താണ്? വേദപൂർവകമായ ജ്ഞാനത്തിന് ശൂദ്രന് അവകാശമില്ല. പുരാണമോ ഇതിഹാസമോ മറ്റോ കേട്ട് ജ്ഞാനമുണ്ടാകുന്നതിന് വിരോധമില്ല എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവിടെ തകരാറുണ്ട്. എന്താണോ ശൂദ്രേ പാതകം കിച്ച് എന്നുവെച്ച സംസ്കാരം അർഹത എന്ന് പറഞ്ഞ അവനെല്ലാ സംസ്കാരത്തെയും നിഷേധിച്ചു എന്നുവെച്ചാൽ അവന് ശൗചാചാരങ്ങളോടുകൂടി ഇത് കേൾക്കാൻ പറ്റത്തില്ല. പുരാണമായാലും ഇതിഹാസമായാലും അത് പാടില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കേട്ടിട്ട് അവനെങ്ങനെ പ്രയോജനം ഉണ്ടാകും? അവനെങ്ങനെ ബോധമുണ്ടാവും? അവനെങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ കഴിയും? എങ്ങനെ അവന് ചിത്തശുദ്ധി ഉണ്ടാകും? ഇത് ആണ് അപശൂദ്രാധികരണത്തിന്റെ സാരം. വേദപൂർവകമായി ജ്ഞാനം പാടില്ല. ഇനി ആർക്കെങ്കിലും ജ്ഞാനം കാണുന്നുണ്ടെങ്കിൽ പുരാണങ്ങൾ, അത് പൂർവ്വജന്മത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. അവിടേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും, അതിനൊക്കെ സമാധാനം പറയുന്നതിനും ഈ ജാതിവാദികൾക്ക് ബുദ്ധിമുട്ട് വരും. ആത്യന്തികമായി ഇതിനെ സംബന്ധിച്ചുള്ള ഇതിൽ ഇപ്പൊ ഈ അവശൂദ്രാധികരണം ഇത് വായിച്ച് വ്യാഖ്യാനിച്ചപ്പോ ഇതെങ്ങനെ എങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചത് അതേ രീതി തന്നെയാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. പിന്നെ അതിനെ നിഷേധിച്ചെടുത്താണ് ഞാൻ അതിനെ പൂർവപക്ഷമാക്കിയത്. എന്നെ പഠിപ്പിച്ചപ്പോ എന്താണോ സിദ്ധാന്തമായി പഠിപ്പിച്ചത് അതിനെ ഞാൻ വ്യാഖ്യാനിച്ചപ്പോ പൂർവപക്ഷമാക്കി. എന്നുവെച്ചാൽ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞു. ഈ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ആത്യന്തികമായ ഇക്കാര്യത്തിൽ ഒന്ന് പറയാനുള്ളത് എന്താണ്, ശൂദ്രൻ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് കഴിക്കണം, എന്ത് ആചാരം ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അവനാണ്. ഇത് തന്നെ തീരുമാനിക്കാൻ ബ്രാഹ്മണൻ ആരാ ചുമതലപ്പെടുത്തി, ശൂദ്രൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പൊ ബ്രാഹ്മണന്റെ ആചാരങ്ങളും വിചാരങ്ങളും എല്ലാം ബ്രാഹ്മണൻ തീരുമാനിക്കണം, ക്ഷത്രിയന്റെ ക്ഷത്രിയൻ തീരുമാനിക്കണം, വൈശ്യന്റെ വൈശ്യൻ തീരുമാനിക്കണം, ശൂദ്രന്റെ ശൂദ്രനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ ശൂദ്രന് തന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ആ അവകാശത്തെ കൂടെ കവർന്നെടുത്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്, ഇത്തരം നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അവിടെ തന്നെ അടിസ്ഥാനപരമായി വലിയ തെറ്റ് സംഭവിച്ചു. ഇനി അവിശൂദ്രാധികരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അത് പൂർത്തിയാവും. എല്ലാവരും പറയുന്നുണ്ട് ശരി, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ, ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ എഴുതി, അല്ലെങ്കിൽ ഭാഷ്യം എഴുതിയ ആളോ ആളെഴുതി, നമുക്ക് സമ്മതിക്കാം. അങ്ങനെയാണെങ്കിലും അവസാനം ഇതൊക്കെ തിരുത്തിയിട്ടുണ്ട്. എങ്ങനെ തിരുത്തി? അതാണ് മനീഷ വഞ്ചകം എഴുതിയത്. അപ്പൊ അത് പരാമർശിക്കാതിരുന്നാൽ ഇത് പൂർത്തിയാകത്തില്ല. എന്നോട് ഇടയ്ക്ക് പലരും ആ വിഷയത്തിൽ സംശയം ചോദിക്കുകയും ചെയ്തു. അതെന്താ, അത് ഇതുമായിട്ട് എന്താണ്, ഇങ്ങനെയെല്ലാം ജാതി അങ്ങനെ പറയുന്നവർ പറയുന്നു ശങ്കരാചാര്യ മനസ്സിൽ ഇതൊക്കെ എഴുതിയിട്ടും ജാതി ചിന്ത ഉണ്ടായിരുന്നു, അത്രയും സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്വൈത ചിന്തയും ജാതി ചിന്തയും തമ്മിൽ വിരോധമൊന്നും വന്നില്ല, അവരംഗീകരിക്കുന്നുണ്ട്. ഇത് മറ്റൊരു ചോദ്യത്തിന് സമാധാനമാണ്. ഇത്രയും വലിയ അദ്വൈത തത്വത്തെ കുറിച്ച് പറഞ്ഞയാളിൽ ഇങ്ങനെ ഒരു ജാതി ചിന്ത വരുമെന്ന് ഇതേ ആൾക്കാർ തന്നെ ചോദിക്കും. ഇവിടെ അവരെല്ലാം ഇപ്പോ എന്നെ സംബന്ധിച്ച് പൂർവ്വപക്ഷികളാണ്. ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുക, അങ്ങനെ അദ്വൈതം എന്ന് പറയുന്ന ഒരു വലിയ ആശയം പറഞ്ഞ ആള് ഇങ്ങനെയുള്ള ജാതി ചിന്ത പറയുമോ എന്ന് പറയും. എന്നിട്ട് അതേ ആൾക്കാർ എന്നെ അടുത്ത് പറയും, എന്താണ് ഇത്രയും വലിയ അദ്വൈതമൊക്കെ പറഞ്ഞിട്ട് ശങ്കരാചാര്യർക്ക് ജാതി ചിന്ത ഉണ്ടായിരുന്നു, ഇത് ആ കൂട്ടർ തന്നെ പറയുന്നത്. അത് വരിക്കാതെ പരസ്പര വിരോധമായി സംസാരിക്കും. അപ്പൊ പരസ്പര വിരോധമായി സഞ്ചരിക്കുന്നവരുടെയാണ് ഈ പൂർവപക്ഷ ചിന്തിക്കുന്നവരാണ് ഈ പൂർവപക്ഷങ്ങളെല്ലാം. എന്നിട്ട് അവരെന്താ പറയുന്നത്? അവസാനമായപ്പോ സാക്ഷാത് ശിവഭഗവാൻ തന്നെ വിചാരിച്ചു ശങ്കരാചാര്യർ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന്. അദ്വൈതം കൊണ്ട് ശുദ്ധമായില്ല, അതുകൊണ്ട് കാശിയിൽ ചണ്ടാളന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ശങ്കരാചാര്യര് ഈ അദ്വൈത ഭാഷ്യം എഴുതി ശങ്കരാചാര്യ വഴിമാറാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അദ്വൈതം എഴുതിയിട്ടും ജാതി ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ പറയുന്ന അതിന് വിരുദ്ധമാണ് ഈ പറയുന്നത്. എന്താണ് അദ്വൈതം എഴുതിയ ഒരാൾക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റുമെന്ന് പറയുന്നതിന് വിരുദ്ധമാണ്. അപ്പൊ അദ്വൈതം കൊണ്ടല്ല ശങ്കരാചാര്യ ജാതി മാറിയത്, പിന്നെയോ ശിവം എന്ന് പറഞ്ഞപ്പോഴാണ്. ശിവം എന്ന് കൂടുതലായിട്ട് എന്താ പറഞ്ഞത്? അദ്വൈതത്തിലും വലിയ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ഇതിൽ നിന്ന് തന്നെ പറയാം, ഈ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അത് മാത്രമല്ല, ഈ കഥ എന്ന് പറയുന്നത് പൊട്ടക്കഥയാണെന്നുള്ളത് ശങ്കരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം നാക്കുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? ശങ്കരാചാര്യ ചണ്ടാളന്റെ വേഷത്തിൽ വന്നു, അല്ല ശിവൻ ശങ്കരാചാര്യ മുമ്പിൽ വന്നു ചണ്ടാളന്റെ വേഷത്തിൽ. അപ്പൊ ഇത്രയും വലിയ എന്താണ് സർവജ്ഞനായിരിക്കുന്ന ശങ്കരാചാര്യർക്ക് ശിവൻ സാക്ഷാൽ ശിവൻ ചണ്ടാളന്റെ വേഷത്തിൽ വന്നിട്ട് മനസ്സിലായില്ല. നമുക്ക് ഈ മോഹൻലാൽ ഏതെങ്കിലും ഒരു വേഷം കെട്ടി വന്നാലും നമ്മൾ പറയും ഇത് മോഹൻലാലാണെന്ന്. നമ്മൾ അത്ര പോലും പരോക്ഷം ഞാനും ഇല്ലാതെ പോയാ നമ്മള് ഉടൻ പറയുള്ളൂ അതായത് മോഹൻലാലാണ് വേറെ വേഷം കെട്ടി അഭിനയിക്കുകയാണ്. അപ്പൊ ഇത്രയും അറിവ് പോലും ശങ്കരാചാര്യർക്കില്ലായിരുന്ന ശിവൻ തന്റെ മുമ്പിൽ വന്നൊരു വേഷം കെട്ടി എന്നപ്പോഴത്തേക്ക് തിരിച്ചറിയാം. ഈ പറയുന്നത് എങ്ങനെയാ നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക് എടുക്കത്തക്ക കാര്യമാണോ? ശരി, ഇനി പോട്ടെ, തൽക്കാലം എന്തോ ഒരു കുഴപ്പം പറ്റി തിരിച്ചറിഞ്ഞില്ല. അവസാനം അവര് തമ്മിലുള്ള സംഭാഷണമൊക്കെ നടന്നു. ഇത് എവിടെ? ശങ്കരാചാര്യരുടെ കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ ശങ്കര ദിഗ്വിജയത്തിനും ഉണ്ട് ഈ കഥ. അവസാനം എന്തായാലും അവിടെ ചെറിയൊരു വാദപ്രതിവാദവും വാക്കുതർക്കവും കടന്നു. അപ്പൊ ശങ്കരർക്ക് ബോധമുണ്ടായെന്നാണ്. അദ്വൈതം കൊടുക്കാത്ത ഒരു ബോധം അപ്പോൾ ഉണ്ടായിരുന്നാണ്. അവിടെ എന്തെങ്കിലും ഒരു പുതിയ അറിവ് ശിവൻ ശങ്കരായരെ പഠിപ്പിച്ചോ? അദ്വൈതമല്ലാതെ വായിച്ചു നോക്കുക, അതിൽ അദ്വൈതമല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന്. ശരി, എന്തായാലും ഇരിക്കട്ടെ, അവിടെ ബോധമുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു ശിവൻ? ബോധമുണ്ടായിട്ടോ അല്ലെങ്കിൽ ബോധമുണ്ടാകുന്നതിന് മുമ്പോ ശിവൻ തന്റെ യഥാർത്ഥ രൂപം പ്രദർശിപ്പിച്ചു. ശങ്കരാചാര്യർക്ക് കാര്യമൊക്കെ മനസ്സിലായി. അന്നാണ് ശങ്കരാചാര്യർ ശരിക്കും നന്നായതെന്നാണ് ഇവർ പറയുന്നത്. അതുവരെ ശരിക്കും നന്നായിട്ടില്ലെന്നാണ് ആര് പറയുന്നത്? ഇതെന്ന് ശങ്കരാചാര്യർ എഴുതി വച്ചതല്ല എന്ന് പറയുന്നവർ, ശൂദ്രസന്യാസിമാര്. അപ്പോൾ അവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ആർക്കും തന്നെ ദേവതകൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഇത് പഠിക്കാത്ത ശൂദ്രന്മാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പഠിച്ച ശൂദ്രന്മാർ ഒന്നുകൂടി കേൾക്കുക. ശങ്കരാചാര്യർ സ്വന്തം നാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, തന്റെ കാലഘട്ടത്തിൽ ആർക്കും ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് പ്രത്യക്ഷപ്പെട്ട് പണ്ട് വ്യാസനും മറ്റുമാണ്. അപ്പം പിന്നെ എങ്ങനെ ശങ്കരാചാര്യ മുമ്പിൽ കാശിയിൽ വെച്ച് ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു? ആ പറയുന്ന കഥയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഈ അവശൂദ്രാധികരണം വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് തോന്നി ഈ എഴുതി വച്ചിരിക്കുന്ന സംബന്ധമാണ്. ഇതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് തോന്നും. അപ്പോൾ അയാൾ വിചാരിച്ചു, ശങ്കരാചാര്യരെ ഈ പൊട്ടക്കിണറ്റിൽ നിന്നും കരയിലെടുക്കുന്നതിന് എന്താ ഒരു വിദ്യ? ഒരു കഥ മെനഞ്ഞെടുത്തതാണ്, സൃഷ്ടിച്ചതാണത്. പക്ഷേ ബുദ്ധിമാന്മാർക്കും അബദ്ധം പറ്റുമല്ലോ. ശങ്കരാചാര്യ ഈ എഴുതി വെച്ച കാര്യം പുള്ളി ഓർത്തില്ല ആ സമയത്ത്. എന്താണ്? ദേവതകൾ ശങ്കരാചാര്യർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അതങ്ങ് വിട്ടുപോയി. അല്ലെങ്കിൽ ഇതൊക്കെ ആരാ വായിക്കാൻ പോകുന്നു? കാരണം ഇതൊക്കെ കൊണ്ടുകിടക്കുന്ന ശൂദ്രന്മാരല്ലേ, അവർ ഇതൊക്കെ വായിക്കും, സംസ്കൃതം പഠിക്കും. ആ ധൈര്യത്തിലാരോ ഈ ജാതി ശങ്കരാചാര്യർ സൃഷ്ടിച്ച ആ ജാതിയുടെ പടുകുഴിയിൽ നിന്ന് ശങ്കരാചാര്യർ വലിച്ച് കരക്കിടാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ബുദ്ധിമാൻ എഴുതി വെച്ചതാണ് ഈ പഞ്ചകം എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന അദ്വൈത തത്വമാണ്, അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ അസംബന്ധങ്ങളെ നമ്മൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മളറിയാതെ തന്നെ അതിൽ നിന്ന് അത് കുറച്ച് പുറത്തു വരും. ആ ശ്ലോകത്തിലെ തന്നെ അവസാനത്തെ വരി എന്താണ്? ചണ്ഡാലോസ്തു സദു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. അവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ്? അവൻ ചണ്ഡാളനായിക്കൊള്ളട്ടെ, ദ്വിജനായിക്കൊള്ളട്ടെ എന്ന് പറയുന്നതിന് എന്ത് മനസ്സിലാക്കാം? അവൻ ഏറ്റവും മോശപ്പെട്ടവനായ ചണ്ഡാളനായിക്കൊള്ളട്ടെ, ഏറ്റവും ഉത്തമനായ ദ്വിജനായിക്കൊള്ളട്ടെ എന്നല്ലേ എന്റെ വാച്യാർത്ഥം. അവിടെ തന്നെ ആ ധ്വനിയുണ്ടെന്നത് ചണ്ഡാളൻ മോശക്കാരനും ദ്വിജൻ ശ്രേഷ്ഠനാണെന്ന്. അല്ലെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും എടുത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ ഈ പറയുന്നതായ ഏറ്റവും മോശപ്പെട്ട ചണ്ഡാളനും എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരെയും മനുഷ്യനായി കണക്കാക്കുന്നത്, രണ്ടുപേരെയും പരമാത്മാവായി അല്ല കണക്കാക്കുന്നത്. ഒരുത്തൻ മോശവും ഒരുത്തൻ നല്ലവനുമാണ്, അത് ആ ശ്ലോകത്തിൽ തന്നെ ഉണ്ട്. ചണ്ഡാളനായിക്കൊള്ളട്ടെ, ദ്വിജനായിക്കൊള്ളട്ടെ പറയുന്നു. ആത്മബോധമുണ്ടെങ്കിൽ, ആത്മബോധമുള്ളവൻ ഗുരുവാണ് എന്നാണ്. അത് എന്തുകൊണ്ട്? കാരണം വാസ്തവത്തിൽ ആത്മബോധം ഗുരുവാകുന്നതിന് ആത്മബോധമൊന്നും വേണ്ട. ദത്താത്രേയന്റെ ഗുരുക്കന്മാരെല്ലാം ആത്മബോധമുള്ളവരായിരുന്നു. അപ്പോൾ ചണ്ടാളനായിക്കൊള്ളട്ടെ ദ്വിജനായിക്കൊള്ളട്ടെ ആത്മബോധമുണ്ടെങ്കിൽ ഗുരുവാണ് എന്ന് പറയുന്നത് ഒരു വലിയ മഹാകാര്യം വേണ്ടിയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ല, ഗുരുവാകുന്നതിന് അത് ശിഷ്യന്റെ യോഗ്യതയാണ്. ദത്താത്രേയന്റെ മുമ്പിൽ ഗുരുവായവരല്ല ആത്മബോധമുള്ളവരല്ല. പ്രപഞ്ചത്തിൽ എന്തും ഗുരുവാകും. രമണ മഹർഷി ഗുരുവായിക്കുന്ന എന്താണ്? തിരുവണ്ണാമലയാണ്, പർവ്വതത്തെയാണ്. അപ്പൊ ഏതിൽ നിന്നും ഗുരുത്വത്തെ സ്വീകരിക്കാം. അപ്പൊ അതൊരു മഹാകാര്യമൊന്നുമല്ല അങ്ങനെ പറയുന്നു. ഇനി ഇവിടെ പറയുന്നതോ, ആത്മബോധം ഉണ്ടായാലും ശൂദ്രന് ഗുരുവാകാൻ പറ്റില്ലെന്നാണ് എത്രയോ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തില് ഉദാഹരണം തന്നെ പറയുന്നു. അതിന് ശാങ്കര ഭാഷ്യം എന്ന് പറയുന്ന ഒരു ഭാഷ്യം തന്നെ പ്രസിദ്ധമാണ്. ശങ്കരാചാര്യ എഴുതിയാണോ അല്ലേന്നൊന്നും അറിയത്തില്ല. വിദുരൻ ജ്ഞാനിയായിട്ടും ധൃതരാഷ്ട്രർക്ക് ഉപദേശിക്കാൻ പറ്റിയില്ല. അവിടെ വിദുരനെ കൊണ്ട് പറയിക്കുന്നു എന്നുവെച്ചാൽ അവിടെ എഴുതി ചേർത്താണ്, ഞാൻ ശൂദ്രനാണ്, എനിക്ക് ഗുരുവാകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, സനകാദികളെ സ്മരിക്കാം, സനകാദികൾ വന്നിട്ട് ഉപദേശിക്കുന്നു. അപ്പോ ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്. ഗുരുവായിട്ടും അയാൾക്ക് ഉപദേശിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. വേറെടുത്ത് പറയുന്നത് എന്താണ്? ചണ്ടാളനായിക്കൊള്ളട്ടെ, ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ജ്ഞാനിയാണെങ്കിൽ ഗുരുവാണെന്ന് പറയുന്നു. അത് വേണമെങ്കിൽ പറയാം, അത് ഉപദേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഗുരുത്വം. എങ്ങനെ? ദത്താത്രേയൻ ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഗുരുത്വം കൽപ്പിച്ചില്ലേ? കാരണം ഗുരുത്വത്തിന്റെ പാഠങ്ങൾ അവിടെ നിന്ന് കിട്ടി, ഉപദേശിച്ചിട്ടാണ്. അതുപോലെ ഒരു ചണ്ടാണെങ്കിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഗുരുത്വ പാഠങ്ങൾ ഒരു ശിഷ്യന് കിട്ടും എന്നും മറ്റുമൊക്കെ അതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം. പക്ഷേ ഈ പറയുന്ന ജാതിവാദികളുടെ വാദമനുസരിച്ച് ഗുരുവാകാൻ പാടില്ല എന്നാണ് ഭാഷ്യകാരൻ ഓരോടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചാന്ദോഗ്യത്തിൽ ക്ഷത്രിയൻ ബ്രാഹ്മണന് വിദ്യ ഉപദേശിച്ചാലും ഗുരു ബ്രാഹ്മണൻ തന്നെ എന്ന് പറഞ്ഞതാണ്. നമ്മളതിനവിടെ വ്യാഖ്യാനിച്ചിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാഷ്യകാരനെ സംബന്ധിച്ച് ഭാഷ്യത്തെക്കുറിച്ച് ഇനി ഈ കേൾക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളല്ല, പുതിയ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മറുപടി പറയുന്നതിനുള്ള സ്റ്റോക്ക് എന്തെങ്കിലും ഇനിയിരിപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത് ഇവിടെ വെച്ച് നിർത്താം. രണ്ടിനും തയ്യാറാണ്. അല്ലെങ്കിൽ അത് അവസാനിച്ചു അവശൂദ്രാധികരണം. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്കുണ്ടായ ഒരു കാഴ്ചപ്പാടല്ല. പലർക്കും അങ്ങനെയാണ് അറിവുണ്ടാകുന്നത്, മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ്. ഇതങ്ങനെ സംഭവിച്ചതല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഭാഷ്യകാരൻ ആള് പെസകാണ് സൂക്ഷിക്കണം. അന്നൊരു പക്ഷേ നിങ്ങൾക്കത് എന്നെപ്പോലെ തന്നെ നിങ്ങൾ ശൂദ്രന്മാരുടെ വ്യാഖ്യാനങ്ങളാണ് വായിച്ചു പഠിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങളൊരു ബ്രാഹ്മണന്റെ വ്യാഖ്യാനം കേൾക്കുന്നത്. അപ്പോ കാര്യം പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരനെ ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കുന്നതിനുള്ള 1% പോലും ഇല്ല. അതൊരു ഭാഗം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരാൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഭാഷ എഴുതിയ ഒരാളിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലൊരു അവജ്ഞയുണ്ടാവും. ശൂദ്രന്മാർക്കുണ്ടായില്ലെങ്കിലും സ്ത്രീകൾക്കുണ്ടാകും. എന്നാലും ഇത്രയും ദ്രോഹം ചെയ്ത ഒരാളാണല്ലോ എന്ന് പറയും. അത് ഒരു ഭാഗം. പക്ഷെ അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ കാരണങ്ങൾ ഞാൻ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്വൈതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഭാഷ്യകാരൻ പൂജ്യം തന്നെയാണ്. പിന്നെ വ്യവഹാരേ ഭാട്ടനയം എന്ന് പറയുന്ന ആ രീതി അനുസരിച്ച് ആ പറയുന്നത് തന്നെ ഇവിടെ ഒരുപാട് അതിന് വിരോധമുണ്ടാവുമെന്ന് ഞാൻ പരാമർശിച്ചിട്ടില്ല. കാരണം പല കാര്യങ്ങളും ചർച്ച ചെയ്ത് അത് സാങ്കേതികമായി പോകും. അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് ദുർഗ്രഹമായി തീരും. എന്തായാലും അങ്ങനെ ഒരു ന്യായമനുസരിച്ച് വ്യവഹാരങ്ങളിൽ ഓരോരുത്തരും സ്വീകരിക്കുന്നത് ഓരോ നിലപാടുകളായിരിക്കും. അതിന് അദ്വൈതജ്ഞാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് ഒരുവന്റെ ആന്തരികമായ ഒരു ബോധമാണ്. വ്യവഹാര വിഷയങ്ങളിലുള്ള നിലപാട് എന്ന് പറയുന്നത് വ്യാവഹാരികമായ വിഷയങ്ങളിലുള്ള ബോധമാണ്. ഇത് രണ്ടും ഒത്തുപോകുന്ന കാര്യമല്ല. ഇപ്പൊ വ്യവഹാരികമായ വിഷയങ്ങളിൽ നമ്മൾ ഏത് നിലപാടുകൾ സ്വീകരിച്ചാലും അതിനെ കുറച്ചുപേർ അനുകൂലിക്കുന്നവർ കാണും, കുറച്ചുപേര് എതിർക്കുന്നവർ കാണും. പക്ഷെ ഭാഷ്യകാരൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യനായിക്കൊള്ളട്ടെ, ശങ്കരാചാര്യർ എടുത്ത ഈ നിലപാടുകളെ അനുകൂലിക്കുന്ന കുറെ പേരുണ്ട്. അതാണ് ഇന്നത്തെ ശങ്കരാചാര്യന്മാരും മറ്റും. നമ്മളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ, നമ്മളെന്ന് പറയുന്നില്ല, എന്നെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ അതിനെ എതിർക്കുന്നു. അപ്പൊ വ്യാവഹാരികമായ ഏത് നിലപാടുകളെ സംബന്ധിച്ച് രണ്ടു പക്ഷം കാണും. അല്ലെ പറയുന്നു, തള്ളയെ തല്ലിയാലും രണ്ടു പക്ഷം അത് വരും. ചിലത് അറിയാതെ ശരിയാണ്, ചിലത് അറിയാതെ തെറ്റാണ്. എന്നാലും നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊതുവെയുള്ള ഒരു സാമൂഹ്യ ബോധ, സാമൂഹ്യ നീതിയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളത് നിഷേധിക്കും. അത് വ്യക്തിനിഷ്ഠമായ കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് പറയുന്നയാൾ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ എന്നുള്ള നിലയ്ക്കല്ല. സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യവഹാരത്തിൽ ഒരാൾ സാമൂഹ്യ നീതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ അദ്വൈത ബോധം ഇതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് വ്യവഹാരത്തിൽ പൂർണ്ണത ആർജിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന് സാധ്യമല്ല. മനുഷ്യ ശരീരത്തോടുകൂടിയ ആർക്കും, അതാണ് സാക്ഷാത് അവതാര പുരുഷനായ ശ്രീകൃഷ്ണ പരമാത്മാവ് കൂടി വിമർശിക്കപ്പെട്ടതുകൊണ്ടാണ്. അവതാര പുരുഷനായ ശ്രീമാരാമനും വിമർശിക്കപ്പെട്ടു. അതിൽ നിന്ന് ആർക്കും മോചനമില്ല. അത് മനസ്സിലാക്കും. അതുകൊണ്ട് അവരുടെ അവതാര മഹാത്മ്യത്തിന് എന്തെങ്കിലും കുറവ് വരുന്നു എന്ന് അതിൽ വിശ്വസിക്കുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് മറ്റൊരു ഭാഗമാണ്. ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ ഒരു വശത്ത് വയ്ക്കണം. തത്വജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. അപ്പോൾ തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവിടെ ഈ ഭാഗം കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്നൊരു ചോദ്യം വരും, എന്താ വാക്കും പ്രവൃത്തി രണ്ടുപോലെ ആകാമോ, ചിന്തയും പ്രവൃത്തി രണ്ടുപോലെ ആകാമോ എന്നാണ് പറയുന്നു. അറിവ് എന്നെ സംബന്ധിച്ച് അത് അതിന് അദ്വൈതത്തെക്കുറിച്ച് ശരിയായി ചിന്തിക്കും. എന്താണ് അദ്വൈത ബോധം? അത് വസ്തുതന്ത്രമല്ല, കർത്തൃതന്ത്രമാണ്. അത് കാരകമല്ല തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇരിക്കണം. അവിടെ ഇത്തരം പുഴുക്കുത്തുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അവിടെ അദ്വൈതത്തിന്റെ ആചാര്യൻ ആചാര്യൻ തന്നെയാണ്, ഗുരു തന്നെയാണ്. അവിടെ ആ മഹാത്മ്യത്തിന് ഒരു ന്യൂനതയും ആർക്കും ആരോപിക്കാൻ പറ്റത്തില്ല. വ്യവഹാരത്തിൽ ഇത്തരം ദോഷങ്ങളുണ്ട്. അത് ഒരു ഭാഗത്ത് എവിടെയും കാണാമെന്നുള്ള ഒരു ദോഷമാണ്. ആ വരുന്ന വൈരുദ്ധ്യം ഒരു അദ്വൈത ആചാര്യന് ഇതുവരെ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് ഭാവാദ്വൈതം സദാ കുര്യാ ക്രിയാദ്വൈതം എന്ന് കുത്രചിത്. ക്രിയാദ്വൈതം എന്ന് പറയുന്ന ഒന്നില്ല, അസാധ്യമല്ല. എന്നൊരു മഹാത്മാവ് എഴുതി വെച്ചു. അതുകൊണ്ടാണ് ഇത് രണ്ട് രണ്ട് ഭാഗത്തെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ് അദ്വൈതം എന്ന് പറയുന്ന സമത്വമാണ് പറയുന്നത്. അതുകൊണ്ട് ഒരാളുടെ വാക്കിലും പ്രവൃത്തിയിലും സമത്വം വേണമെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരും സമത്വയുക്തയും മറ്റും ഏത് രീതി കാണുന്നു, അതിനെ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരുവന്റെ നീതിബോധം അനുസരിച്ച് സമത്വത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ചാതുർവർണ്ണ്യമാണ് എനിക്ക് ശ്രേഷ്ഠമായ ആണ്, അത് നിലനിന്നാൽ ഞാൻ ഉൾപ്പെട്ട എന്റെ സമൂഹവും ശ്രേഷ്ഠമായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിന് അദ്വൈത ബോധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് രണ്ടു രീതിയിലും കാണാം. അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ആ ഭാഷകാരൻ എന്താണ് മഹത്വവും പൂജ്യതയും ഒന്നും ഇതുകൊണ്ട് കുറയുന്നില്ല. പക്ഷേ മറിച്ച് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് സർവത്ര ഉണ്ട്. ഒരു വ്യക്തി ആയിട്ട് എവിടെയെങ്കിലും ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഇത് കാണും. അദ്വൈതയെ സംബന്ധിച്ച് ഇതിൽ യാതൊരു ഭ്രമവുമില്ല. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും ചിലർ ചോദിക്കും, എന്നാലും പൂർവാചാര്യന്മാരെ ഇങ്ങനെയുള്ള രീതിയിൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കാമോ എന്ന് ചോദിക്കും. അതാണ് നമ്മുടെ സമ്പ്രദായം എന്ന് പറയുന്നത്. അത് സമ്പ്രദായം അതാണ്, എല്ലാ ശാസ്ത്രങ്ങളിലും പൂർവാചാര്യന്മാരെ ശക്തമായിട്ട് തന്നെ വിമർശിക്കാറുണ്ട്. അത് ഭാഷകാരനം ചെയ്തിട്ടുണ്ട്. താർക്കിക ആചാര്യന്മാരെ എന്താണ് ആചാര്യനെന്ന് ബഹുമാനത്തോടുകൂടി പറയും. അതേ ആചാര്യന്മാരെ തന്നെ പശുക്കളാണ് മൃഗങ്ങളാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് ഇതേ ഭാഷകാർ. ജൈമിനിയെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുകയും ജൈമിനിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ആചാര്യന്മാരും ഇത് ചെയ്തിട്ടുണ്ട്. പാണിനിയെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുകയും പതഞ്ജലി പാണിനിയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പാണിനിയുടെ സൂത്രങ്ങളെ നിഷേധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഴ്ത്തുകാലം പറഞ്ഞിട്ടുണ്ട്. ശാസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സമ്പ്രദായത്തെക്കുറിച്ച് പരിചയമില്ലാത്തവരാണ് പറയുന്നത്. അങ്ങനെയൊന്നും വിമർശനിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നു ശാസ്ത്ര സമ്പ്രദായത്തിൽ പരിചയമില്ലാത്തവർ. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങനെ വിമർശിക്കുമ്പോഴും അത് വ്യക്തിപരമായ വിമർശനമല്ല, മറിച്ച് ആശയപരമായ വിമർശനമാണ്. അങ്ങനെ ഒരു ആശയപരമായ വിമർശനം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ നമുക്ക്. ഇല്ലെങ്കിൽ ഇത്തരം ചില ജാതിയുടെയും അനീതിയുടെയും ഒക്കെ വേലിക്കെട്ടിൽ നമ്മളും കിടന്നു പോകും, മുമ്പോട്ട് പോകാൻ കഴിയാതെ വരും. ഇത് തന്നെ വായിക്കാനും അതാണ് പലർക്കും പറ്റുന്നത്. ഞാൻ ആരിൽ നിന്നാണോ ഇതൊക്കെ പഠിച്ച അതുപോലെയുള്ള ഒരല്ല പല ഗുരുക്കന്മാരും. ഞാനിവിടെ എന്തിനാണോ പൂർവപക്ഷമായി കണ്ടത് അത് അവരെ സംബന്ധിച്ച് സിദ്ധാന്തമാണ്. പക്ഷെ എനിക്ക് അത് പൂർവപക്ഷമാണ്. കാരണം ആ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു ചാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയല്ല എന്നാണ് എന്റെ ബോധം. അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നു. അത് ആ ഗുരുക്കന്മാരോടുള്ള അനാദരവല്ല, അവരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ. ഇതാണ് ഈ ദർശനങ്ങളുടെ സാമ്പ്രദായികത എന്ന് പറയുന്നത്. അതാണ് അത് എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, ഭാഷകാരനും ചെയ്തിട്ടുള്ളതാണ്. ആ ഭാഷകാരൻ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മളിത് ചെയ്തു. അതുകൊണ്ട് ഈ ഭാഷയെന്ന് പറയുന്നത് ശങ്കരാചാര്യർ, ഏതൊരു ശങ്കരാചാര്യനാണോ അദ്വൈത ഭാഷ്യം എഴുതിയത് ആ ശങ്കരാചാര്യർ തന്നെ എഴുതിയതെന്ന് ഉറപ്പിച്ചാൽ ഞാൻ കരുതുന്നത് അതുതന്നെയാണ്. വേറൊരാളും എഴുതാൻ വഴിയില്ലെന്നാണ് എന്റെ പൂർണ്ണമായ ഉറപ്പ്. ഞാൻ പഠിച്ചതെന്ന് മനസ്സിലാക്കി. അദ്വൈതം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഒരിക്കലും ആ ആചാര്യനോട് ഒരു അനാദരവ് തോന്നിയിട്ടില്ല, തോന്നാറുമില്ല. കാരണം അതിന്റെ ഭേദം വ്യക്തമായി അദ്വൈതത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് അവിടെ ന്യായീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ മുമ്പോട്ട് പോകുമ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിലിരിക്കണം. Thank you.